ഇത്രയും പദ്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു തിരിച്ചറിവുണ്ടാവണം. സമ എന്ന് പറഞ്ഞാൽ ഇത്, വിഷമ എന്ന് പറഞ്ഞാലും ഇത്, ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവണം. നിങ്ങൾ ഈ ഇത്രയും പദ്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല. ഈ പറയുന്ന കേട്ടുകൊണ്ടിരുന്നാലും അങ്ങനെ ആയിപ്പോകരുത്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. സമ എന്ന് പറയുന്നത് ഇത്, അതിനാണ് സമ എന്ന് പറയും. വിഷമ എന്ന് പറയുന്നതും ആ ഇതിനെ തന്നെ, ഒന്ന് തന്നെ. സമയം വിഷമയും ആയിരിക്കുന്ന ഒന്ന് തന്നെ. അപ്പൊ സമയയിലും അന്യയിലും സദാപി എപ്പോഴും, അന്ന് ഇങ്ങ് അമരുവതുണ്ട് അതതിൻ വിശേഷശക്തി. ഇങ്ങ് വന്ന് അമരുവതുണ്ട് അതതിൻ വിശേഷശക്തി. അങ്ങനെ അന്യം മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, മാറ്റിയാൽ കുറച്ചുകൂടെ വ്യക്തം. ഇന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് സാറിന് ഉപയോഗിക്കുന്ന നമ്മുടെ അനുഭവത്തെ കാണിക്കാനാണ്. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവത്തിൽ എന്നുണ്ട്. നമ്മുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം വിഷമയും നമ്മുടെ അനുഭവങ്ങളാണ്. സമയം നമ്മൾ അനുഭവിക്കുന്നു, വിഷമയെ നമ്മൾ അനുഭവിക്കുന്നു. ഇതെന്നുള്ള അനുഭവമാണത്. ആ സമയത്തിലും വിഷമത്തിലും സദാ ഇങ്ങ് നമ്മുടെ അനുഭവത്തിൽ അതതിൻ വിശേഷശക്തി അമരുവതുണ്ട്, അമരുന്നുണ്ട്. അതാതിൻ്റെ വിശേഷശക്തികൾ എന്ന് വെച്ചാൽ സമയുടെ വിശേഷശക്തിയും വിഷമയുടെ വിശേഷശക്തിയും അമരുന്നുണ്ട് എന്ന് വെച്ചാൽ അതിനോട് ചേരുന്നുണ്ട്. എപ്പോ എപ്പോഴും അങ്ങനെ ചേർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സമ എന്നും വിഷമ എന്നും പറയുന്നത് ശക്തികളാണ്, രണ്ട് ശക്തി. ആ രണ്ട് ശക്തികൾക്ക്, ആ രണ്ട് ശക്തികൾ എന്തിനാണ്? അതാണ് ഈത്ത് എന്ന് നമ്മൾ അറിയുന്നതോ അത് തന്നെ. ഇതെന്ന് പറയുന്ന കേവലം ശബ്ദം മാത്രമല്ല, ശബ്ദം അതിപ്പെടും. ഇതെന്നുള്ള അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചാണ്. ഇതെന്നുള്ള നമ്മുടെ അനുഭവം, ആ അനുഭവത്തെ നമ്മൾ വെളിപ്പെടുത്തുന്നതാണ് ശബ്ദത്തിലൂടെ. അപ്പൊ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുന്ന എന്തോ ഒന്നുണ്ട്, അതിനാണ് ശക്തി എന്ന് പറയും പ്രധാനമായിട്ട്. ഇതിൻ്റെ അർത്ഥമായിരിക്കുന്ന ഒന്ന് അതാണ് സമ എന്ന ശക്തി. അത് തന്നെയാണ് വിഷമ എന്ന് പറയുന്ന ശക്തി. ഇതെല്ലാം നമ്മുടെ അനുഭവത്തെ നിന്നുകൊണ്ട് വിശദീകരിക്കുക. നമുക്ക് ഇതെന്നുള്ള ഒരു അനുഭവം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്തിനെയാ അറിയുന്നത്? പറയുന്നു അതൊരു ശക്തിയാണ് അറിയുന്നത്. എന്ത് ശക്തി? അറിവിൻ്റെ ശക്തി. അങ്ങനെ അറിവിന് ശക്തി അനന്തമുണ്ട്. അറിവിന് ഒരുപാട് ശക്തികളുണ്ട്. അതിനെ രണ്ടായി പിരിച്ചിട്ട് ആ ശക്തികളെ നമ്മൾ ഇത് എന്ന് അറിയുന്നു എന്നാണ് പറയുന്നത്. ഇത് എന്നറിയുമ്പോൾ അത് സമയമാകാം, വിഷമയുമാകാം. ഇപ്പോ ഇത് എന്ന് പറയുന്ന ഈ നമ്മൾ അറിയുന്ന ഒന്ന് തന്നെ എന്തുകൊണ്ട് സമയം വിഷമയായി? സമയ്ക്ക് വിരുദ്ധമായതാണ് വിഷമം. എന്തുകൊണ്ട് അങ്ങനെ വന്നു? അതിനാണ് ഇവിടെ പറയുന്നത് അതതിൻ വിശേഷശക്തി അമരുവതുണ്ട്. അതതിൻ്റെ, സമയുടെയും വിഷമയുടെയും വിശേഷശക്തി എന്താണ്? അമരുവതുണ്ട്, അമരുന്നുണ്ട്, എന്നോട് ചേരുന്നുണ്ട്, താതാമ്യപ്പെടുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ടെന്നർത്ഥം. ഏതിനോട് കൂടിച്ചേരുന്നുണ്ട്? സമയോടും വിഷമയോടും. സമയോടും വിഷമയോടും എന്ന് പറഞ്ഞാൽ എന്തിനോട്? ഇത് എന്ന് നമ്മൾ ഏതിനെ അറിയുന്നോ അതിനോട്, അതിൻ്റെ വിശേഷശക്തി കൂടിച്ചേരുന്നുണ്ട് എപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് കേവലം ഇത് എന്ന് പറയുന്ന ഒരു അനുഭവമല്ല ഉള്ളത്. ഇത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് പുസ്തകമാണ്. അവിടെ പുസ്തകമെന്ന് പറയുന്ന അതുകൊണ്ട് നമ്മൾ എന്തിനാണ് അറിയുന്നത്? പുസ്തകമെന്ന് നമ്മൾ അറിയുന്നു, പുസ്തകമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് കൊണ്ടും അറിയുന്നത് കൊണ്ടും അതെന്തിനാണ്? അതാണ് ഇതിൻ്റെ വിശേഷശക്തി. ഇതും ഒരു ശക്തിയാണ്, പുസ്തകം എന്ന് പറയുന്നതും വിശേഷശക്തിയാണ്. അപ്പൊ ഇത് എന്ന് പറയുന്ന വിഷമശക്തിയോട് പുസ്തകം എന്ന് പറയുന്ന വിശേഷശക്തി കൂടിച്ചേരുന്നു. എവിടെ? ഇങ്ങനെ നമ്മുടെ അനുഭവത്തിൽ. അവിടെ പുസ്തകത്തിൽ മാത്രം നിൽക്കുന്നില്ല, അറിവൊഴികെ ബാക്കി എന്തിനെ അറിഞ്ഞാലും അവിടെ എല്ലാം എന്ത് വരുന്നു? ഈ വിശേഷശക്തി വിഷമാശക്തിയോട് ചേർന്നാണ് നമ്മുടെ അനുഭവം. അങ്ങനെ ചേരുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. നമ്മുടെ അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ച് വേണം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതിന് ഒരുപാട് എന്താണ് വേദാന്തവും ശാസ്ത്രവും ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതിന് വിഷമയും വിഷമയുടെ വിശേഷവും സമയം സമയുടെ വിശേഷവുമായി തന്നെ മനസ്സിലാവും. അതതിൻ വിഷമയുടെയും സമയുടെയും വിശേഷശക്തി. ഇനി സമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? സമ ഇത് ഒരു ശക്തിയാണ്, സമയെന്ന ശക്തി. അതിനോട് ചേരുന്നു, അമരുന്നു എന്ന് വെച്ചാൽ അതിനോട് ചേരുന്നു, കൂടിച്ചേരുന്നു. എന്താണ് ആ സമയുടെ വിശേഷശക്തി? ഏതാണ്? അറിവ് എന്ന് നമ്മൾ അറിയുകയും അറിവെന്ന ശബ്ദം കൊണ്ട് പറയുകയും ചെയ്യുന്ന ഏതിനാണോ അത്? അറിവെന്ന് നമ്മൾ പറയുന്നുണ്ട്, കേവലം ഒരു ശബ്ദം മാത്രമല്ല, എന്നാൽ ശബ്ദവുമാണ്. അപ്പോൾ അറിവ് എന്ന് നമ്മൾ ഒന്നിനെ അറിയുന്നുണ്ട്, പറയുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അതാണ് സമയുടെ വിശേഷശക്തി. അത് ഏതിനോട് കൂടിച്ചേരുന്നു? ഇതെന്ന സമയോട് കൂടിച്ചേരുന്നു. സമ എന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ള നമ്മൾ അനുഭവിക്കുന്ന എന്തോ അതിനൊരു പേര് കൊടുത്തിരിക്കുകയാണ് സമ. നല്ലതായതുകൊണ്ട് അതിനങ്ങനെ ഒരു പേര് കൊടുത്തു. ഇതിനെ തന്നെ വിഷമാവുന്നൊരു പേര് കൊടുത്താൽ അത്ര നല്ലതല്ല. അതുകൊണ്ട് അതുകൊണ്ട് അത് പ്രപഞ്ചബോധത്തെ ഉണ്ടാക്കുന്ന അതുകൊണ്ട് അതിന് വിഷമാവുന്ന. അപ്പൊ കേവലം ഒരു പ്രപഞ്ചബോധത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമല്ല, പ്രപഞ്ചബോധത്തെ ഉണ്ടാക്കിയാൽ അതിനെ തുടർന്ന് പലതരത്തിലുള്ള വിഷമവും ഉണ്ടാകുന്നുണ്ട്. വിഷമം അഖണ്ഡ വിവേകശക്തി എന്നീ അവിടെ അത് വ്യാഖ്യാനിച്ചാണ്. വിഷമ എന്ന് പറയുന്നത് വിഷമത്തെ സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സമ എന്ന ആ ശക്തി സമത്വത്തെ ഉണ്ടാകും. ഇങ്ങനെ ഒരു വിഷമ അനുഭവം, പ്രപഞ്ച അനുഭവം നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഈ സമയുടെ ആവശ്യം വരുന്നത്. അങ്ങനെ ഒരു വിഷമ അനുഭവം നോക്കില്ലെങ്കിൽ സമയുടെ ആവശ്യം നോക്കില്ല. ഈ വിഷമ എന്ന് പറയുന്നത് എന്താണ്? ഇത് കൂടാം ഇത് നമുക്ക് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. സമാന്ന് പറയുന്നതോ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, അത് ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഉപദേശമാണ്. ഇതിനെ ഭജിച്ചിടണം എന്ന് ഗുരുവാണ് പറയുന്നത്. വിഷമമാണ് നിങ്ങളുടെ അനുഭവം, പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് എന്ത് വേണം? മേൽ സദ്ഗതി വരുവാൻ ഈ സമയെ ആശ്രയിക്കണം എന്ന് വെച്ചാൽ വിശേഷത്തോടു കൂടിയ സമയം, ഇത് അറിവെന്നുള്ളതിനെ ആശ്രയിക്കണം എന്നാണ്. ഇപ്പോ ഇത് രണ്ടും ഇല്ലാത്ത ഒരവസ്ഥ ആലോചിച്ച് നോക്കുക, സമയമില്ല വിഷമയില്ല, അങ്ങനെ ഒരവസ്ഥ. ഏതാണ് ആ അവസ്ഥ? അങ്ങനെ ഉറക്കത്തില് ഇത് കൂട്ടം എന്നുള്ള ഒരു അനുഭവമില്ല. അതുപോലെ തന്നെ ഇത് അറിവെന്നുള്ള അനുഭവം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല, ഗാഠനിദ്രയില്ല. അവിടെ തന്നെ ഒന്നും ആവശ്യമില്ല. ഇനി സ്വപ്നത്തിലേക്കാണ് പോകണമെങ്കിൽ ഇതൊക്കെ അവ്യവസ്ഥമായി അവിടെ ഉണ്ടാകും, വ്യവസ്ഥയൊന്നും അവിടെ. ഇത് അറിവെന്നുണ്ടാകാം, ഇത് ഗുണമെന്നുണ്ടാകാം, എന്ത് സംഭവിക്കും? ജാഗ്രതത്തിലാണെങ്കിൽ വ്യവസ്ഥാപിതമായി ഉണ്ടാകും. ജാഗ്രതത്തിലെ അനുഭവത്തിൽ എന്താണ്? ഇത് ഗുണം, ഈ തരത്തിൽ പ്രപഞ്ചാനുഭവം. ഇത് ഗുണമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചാനുഭവം എന്ന് മനസ്സിലാക്കും. അത് വളരെ വ്യവസ്ഥാപിതമായി ഉണ്ടാകും. എന്ന് വെച്ചാൽ കാലം, ദേശം, നിമിത്തം ഇതിനെയൊക്കെ ആശ്രയിച്ച് ഉണ്ടാകുന്നതിനാണ് വ്യവസ്ഥാപിതമായി ഉണ്ടാകുക എന്ന് പറയുന്നത്. ഇന്ന് ഈ പുസ്തകത്തെ കണ്ടിട്ട് ഞാൻ ഇത് പുസ്തകം എന്നറിഞ്ഞ് നാളെയും അങ്ങനെ തന്നെ എനിക്ക് അനുഭവം ഉണ്ടാവും. ഇന്ന് ഞാനിത് കണ്ണുകൊണ്ട് കണ്ടാണ് അറിയണമെങ്കിൽ നാളെ ഇതേ കണ്ണുകൊണ്ട് കണ്ടു തന്നെ അറിയുന്നു. അതാണ് ജാഗ്രതത്തിലെ വ്യവസ്ഥകളെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് എന്നാൽ ഭ്രമത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അത് അവ്യവസ്ഥമായി ഉണ്ടാകാം. ഇനി ഇതം അറിവ് എന്നുള്ളതോ അത് ഉപദേശം കൊണ്ടുണ്ടാകുന്നതാണ്. ഇത് പുസ്തകം എന്നറിയുന്നതിൻ്റെ സ്ഥാനത്ത് ഇത് അറിവ് എന്ന് മനസ്സിലാക്കണമെന്നാണ്. എന്നുവെച്ചാൽ അറിവാണ് പുസ്തകമായി അനുഭവപ്പെടുന്നത്. അറിവിൽ പ്രതീതമാകുന്ന ഒന്നാണ് പുസ്തകം. അറിവിലും പ്രകൃതി സ്വരൂപമാകും എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ സമയനും അന്യനും സദാവി വന്ന് നമരുവതുണ്ട് അതതിൽ വിശേഷിച്ച് സമയനും അന്യനും സദാവി ഇങ്ങ് അതതിൽ വിശേഷശക്തി വന്ന് അമരുവതുണ്ട് എന്ന് വേണമെങ്കിൽ അങ്ങനെ മാറ്റി അർത്ഥം കുറച്ചുകൂടി വ്യക്തമാകത്തക്ക രീതിയിൽ മനസ്സിലാക്കാം. സമയനും അന്യനും സദാവി എപ്പോഴും ഇങ്ങ് നമ്മുടെ അനുഭവത്തിൽ അതതിൻ വിശേഷശക്തി, സമയുടെയും വിഷമയുടെയും വിശേഷശക്തികൾ അമരുവതുണ്ട്, അമരുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അനുഭവം. അമിതയതാകിലും ആകരണ്ട്, അത് അമിതയാകിലും ആകരണ്ട് ആകുന്നു എന്നാണ്. എന്നുവെച്ചാൽ ഈ സമയം വിഷമയും അമിതയാകിലും, സമാവിഷമ ശ്രേണിംഗമായതുകൊണ്ടാണ് അമിത എന്ന് പറയുന്നത്. അത് അമിത എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണമറ്റത് അസംഖ്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, വിരത്തി വര വിഷമ വിശേഷം, വിഷമയുടെ വിശേഷത്തിന് വിശേഷം എണ്ണമറ്റതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അമിതമാണ്, അസംഖ്യമാണ് വിശേഷശക്തി. വിശേഷശക്തികളെ കൊണ്ടാണ് ഇത് അസംഖ്യമാകുന്നത്. അപ്പോ ഇത് പുസ്തകം, ഇത് മേശ എന്നിങ്ങനെയുള്ള ഈ ഈ വിഷമയുടെ വിശേഷശക്തികൾ എണ്ണമറ്റതാണ്. ഈ സമയുടെ വിശേഷശക്തിയോ? സമയുടെ വിശേഷശക്തി ഏകമാണെങ്കിലും അതും ഒരു തരത്തിൽ എണ്ണമറ്റതാകും. എന്തുകൊണ്ട്? ഇത് പുസ്തകം, ഇത് അറിവെന്നുള്ളതാണല്ലോ ഇത് പുസ്തകമായി അനുഭവപ്പെടുന്നത്. ഇത് മേശ. അവിടെ എന്താണ്? ഇത് അറിവെന്നുള്ളതാണ് മേശ. അപ്പോ വിഷമയുടെ വിശേഷം അനുഭവപ്പെടുന്ന ഓരോ സ്ഥലത്തും അത് അറിവിലാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ആ വിഷമയുടെ വിശേഷത്തെ അപേക്ഷിച്ച് നിരന്തരം എന്ത് ചെയ്യുന്നു? ഓരോ സ്ഥലത്തും അറിവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാണെങ്കിലും ജലത്തിന് ഉണ്ടാകുന്ന തരംഗങ്ങൾ, ജലമാണെങ്കിലും അത് പലതാണല്ലോ. ജലമെന്നുള്ളതിലേക്ക് ഒന്നാണ്, പക്ഷേ തരംഗങ്ങൾ എന്നുള്ളതിലേക്ക് അത് പലതാണ്. അപ്പോ ഇവിടെ എന്തെല്ലാം വിഷമാവിശേഷങ്ങളുണ്ടോ അതിനെല്ലാം സമാവിശേഷമായി അറിയണം എന്ന് പറയുമ്പോൾ, സമാവിശേഷവും വിഷയം പ്രതി ഓരോ വിഷയങ്ങളിലും അറിവ് അറിവ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ തരംഗങ്ങൾ ജലമാണെങ്കിലും അത് അസംഖ്യമാകുന്നത് പോലെ തന്നെ അറിവും എന്ത് ചെയ്യുന്നു? അമിതമായിരിക്കും. അതാണ്, അത് അമിതയാകിലും, അതായത് സമയുടെയും വിഷമയുടെയും വിശേഷശക്തികൾ അമിതയാണെങ്കിലും ആകെ രണ്ട്, മൊത്തം രണ്ടായിത്തിരിക്കാം. എങ്ങനെയാണ് അതിനെ രണ്ടായിത്തിരിക്കുന്നത്? ഇതുവരെ പറഞ്ഞതനുസരിച്ച് രണ്ടായിത്തിരിക്കുന്നത് എങ്ങനെ? വിശേഷത്തോട് കൂടിയ വിഷമയും വിശേഷത്തോട് കൂടിയ സമയം. കാരണം നമ്മൾ പറഞ്ഞ് സദാവി വന്നിങ് അമരും, അതുകൊണ്ട് അത് അതിന് വിശേഷശക്തി. അപ്പൊ വിശേഷത്തെ കൂടാത്ത ഒരു സമയമില്ല, വിശേഷത്തെ കൂടാത്ത ഒരു വിഷമയും ഇല്ല. അപ്പൊ ഇനി നമ്മൾ പറയുമ്പോൾ കേവലം ഇത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇത് എന്ന് പറയുന്നതിനെ വിഷമയാക്കുന്നത് സമയാക്കുന്നതും അതിൻ്റെ വിശേഷശക്തികളാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഇതെന്ന് പറയുന്ന ശക്തി വിശേഷശക്തിയോട് കൂടിയ ശക്തിയാണോ എന്ന് പറഞ്ഞതാണ്. വിശേഷശക്തിയോട് കൂടിയ ഇതെന്ന വിഷമാശക്തി, വിശേഷശക്തിയോട് കൂടിയ ഇതെന്ന സമാശക്തി എന്നൊക്കെ മുമ്പ് വിശദീകരിച്ച അതാണ്. അത് ഇതിൻ്റെ ആശയം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോ ഇവിടെ സമയെന്നും വിഷമയെന്നും എന്തിനെ പറയുന്നു അത് മനസ്സിലാക്കണം. വിശേഷശക്തികളെന്ന് പറയുന്ന എന്തിനെയാണോ അത് മനസ്സിലാക്കണം. പിന്നെ സമയോടും വിഷമയോടും ഈ വിശേഷശക്തി കൂടിച്ചേരുമ്പം അതിനെങ്ങനെ ആണ് അറിയേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അമിത അതാകിലും മുമ്പ് പറഞ്ഞ ഈ വിശേഷശക്തികൾ അമിതയാണെങ്കിലും ആകെ രണ്ടേ ഉള്ളൂ. രണ്ട് മൊത്തത്തിൽ രണ്ടേ ഉള്ളൂ. എന്താണ്? വിശേഷ ശക്തിയോടുകൂടിയ സമയം, വിശേഷ ശക്തിയോടുകൂടിയ വിഷമം. ഇവറ്റിൻ ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും. ഇവയുടെ ഭ്രമകലയാൽ, ഭ്രമാത്മകമായ ഒരു സാമർഥ്യം, ശക്തി, കല. കാരണം ഇവിടെ ശക്തികളെയാണ് വ്യാഖ്യാനിക്കുന്നതും വിശദീകരിക്കുന്നതും. ശക്തി എന്നുള്ള രീതിയിലാണ് ഇതിന് ഈ പ്രകടനത്തിൽ മൊത്തം വിശദീകരിക്കുന്ന ശക്തി എന്നുള്ള രൂപത്തിലാണ് ഭ്രമകല, ഭ്രമശക്തി എന്ന് പറയുന്നത്. ഇവിടെ അറിവിന് ശക്തി അനന്തമുണ്ടെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. അപ്പൊ അത് അവസാനിക്കുന്നത് വരെ ആ ശക്തി എന്ന് പറയുന്നതിനെ തന്നെ ആവർത്തിക്കുകയാണ്. ഒരു ശക്തിയാണ്, ഒരു വിശേഷ ശക്തിയാണ്, ഒരു സാമർഥ്യമാണെന്നുള്ള രീതിയിലാണ്. പിന്നെ അതിന് അത് കൂടുതലായി പറയുന്നത് ഭ്രമം, മഹേന്ദ്രജാലം എന്നെല്ലാം പറയുന്നു. അടുത്ത് പറയും എന്താണ്? മഹത്തിമൂത്തലായ മഹേന്ദ്രജാലം എന്ന് പറയുന്നു. മഹാ ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ അത് വിഭ്രാന്തിയാണ് പറയുന്നത്. അപ്പോ ഈ ശക്തി എന്നുള്ളതിൽ കൂടുതലായി ഇവിടെ പ്രയോഗിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് ഭ്രമം എന്ന് പറയും. മഹേന്ദ്രജാലം എന്ന് പറഞ്ഞാലും ഭ്രമമാണ്, ഇവിടെയും പറയുന്നത് ഒരു ഭ്രമമാണ്, ഭ്രമശക്തിയാണ്. അപ്പൊ ഭ്രമശക്തി എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യം വരും, എന്തിൻ്റെ ഭ്രമശക്തിയാണ്? ഭ്രമാത്മകമായ ഈ സാമർഥ്യം എന്തിൻ്റെയാണ്? അറിവിന് ശക്തി അനന്തമുണ്ടെന്നുള്ള ആദ്യം പറഞ്ഞ ഓർക്കണം. ശക്തി എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ ആയിരിക്കും? അറിവിൻ്റെയാണ്. അപ്പൊ ഭ്രമം എന്ന് പറയുന്നതും അറിവിൽ സംഭവിക്കുന്ന ഒരു സാമർഥ്യമാണ്. പിന്നെ ഭ്രമം എന്ന് പറയുന്നത് അറിവിലുള്ള ഈ സമാവിഷമ എന്ന് പറയുന്ന ഈ ശക്തിവിശേഷം പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് തരത്തിലുള്ള അനുഭവത്തെ ഉണ്ടാക്കുന്നു. പരസ്പര വിരുദ്ധമായ അനുഭവങ്ങളായതുകൊണ്ടാണ് ഇതിനെ ഭ്രമം എന്ന് പറയുന്നത്. ഇത് അദ്വൈതത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്, ഗുരുവിന്റെ ഒരു പ്രക്രിയയാണ്. എങ്ങനെ ഇത് മനസ്സിലാക്കാം എന്ന് പറയും. അപ്പൊ നമ്മുടെ ഈ അനുഭവങ്ങളെല്ലാം ഇവിടെ രണ്ട് തരത്തിലുള്ള ശക്തികളായിട്ട്, സമാവിഷമ രണ്ട് ശക്തികളായി എടുക്കുകയും അതിനെ അറിവിൻ്റെ ശക്തിയായി പറയുകയും, ഈ മൊത്തത്തിൽ ഇതെന്താണൊരു ഭ്രമ, അറിവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭ്രമശക്തിയാണ് എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതൊരു സാമ്പ്രദായികമായ അദ്വൈതത്തിൻ്റെ രീതിയല്ല ഇത്. മറ്റു പല സ്ഥലത്തും ഗുരു അതും പറയുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ മായാശക്തിയാണ്, വിദ്യാശക്തിയാണ്, അവിദ്യാശക്തിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നേ ഇല്ല. ഇവിടെ ആകെ പറയുന്നത് ശക്തി എന്ന് പറഞ്ഞിട്ട് കൂടുതലായി പറയുന്നത് എന്താണ്? ഇതൊരു ഭ്രമമാണ്, ഭ്രമ രൂപത്തിലുള്ള ഒരു ശക്തിയാണ്. സാമ്പ്രദായികമായ അദ്വൈതത്തിൽ നിന്നെടുക്കാമെന്നുള്ള ഒരു കാര്യം ഇവിടെ ഉള്ളൂ. എന്താണ്? ഇതൊരു ഭ്രമാത്മകമായ ശക്തിയാണ്. ഈ ശക്തി പ്രകടനം സത്യമല്ല, അതാണ് പറയുന്നതാണ്. മഹേന്ദ്രജാലം എന്ന് പറയുന്നു അതെ. ഇന്ദ്രജാലക്കാരൻ്റെ ആ ശക്തി പ്രകടനങ്ങൾ, ഇന്ദ്രജാലം എന്ന് പറയുമ്പോൾ മാജിക്കല്ല, അങ്ങനെ ഒരു ഇന്ദ്രജാലക്കാരനുണ്ട്, അയാൾക്ക് തന്നിലിരിക്കുന്ന ഒരു ഇന്ദ്രജാല ശക്തി കൊണ്ട് പല അത്ഭുതങ്ങളെയും സൃഷ്ടിക്കാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇന്ദ്രജാലമാണ്. അതിനാണ് ഇന്ദ്രജാലം എന്നിവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ഇന്ന് കാണിക്കുന്ന ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ ടെക്നിക്കുകളാണ്. ടെക്നിക്കുകളല്ല ഇവിടെ പറയുന്നത്. അതൊരു പ്രത്യേക ശക്തി വിശേഷമാണ്. ഇന്ദ്രജാലക്കാരന് അസാധ്യമായ ഒന്നുമില്ല. അയാളുടെ ശക്തി കൊണ്ട് കാണിക്കും. എന്നുവെച്ചാൽ മനുഷ്യനെ വിഭ്രമിപ്പിക്കുന്നതാണ്. അപ്പം ഇന്ദ്രജാലക്കാരൻ അങ്ങനെ ഒരു ഇന്ദ്രജാല ശക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ മുമ്പിൽ ഇവിടെ ഇപ്പോൾ ഒരു ആനയെ കാണിച്ചു തരാൻ പറ്റും. അതാണ് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. അങ്ങനെ അയാൾക്ക് ആനയെ കാണിക്കുന്നതിന് അയാൾക്ക് എന്താണ് ഉപകരണങ്ങളൊന്നും വേണ്ട. മാജിക് എന്ന് പറയുന്ന അങ്ങനെയല്ല, പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൈയടക്കം കൊണ്ട് കൈയുടെ വേഗത ഇതൊക്കെ കൊണ്ട് കാണിക്കുന്നതാണ് മാജിക്. അതല്ല ഇവിടെ പറയും. അത് എവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് പുറത്തെടുക്കുക, അങ്ങനെ. ഇന്നാണെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ച് കാണിക്കും. സ്റ്റേജിൽ തന്നെ ഒരാൾ രണ്ടായി മൂന്നായി ഒക്കെ മാറുന്നു. അതൊക്കെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാണിക്കുന്നു. അതൊന്നും ഇന്ദ്രജാലമല്ല. ഇപ്പൊ സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ച് കാണിക്കുന്ന കാര്യങ്ങൾ. ഇന്ദ്രജാലം അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ദ്രജാലക്കാരൻ അങ്ങനെ അയാളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ശക്തി കൊണ്ട് ബാഹ്യമായി വസ്തുക്കളെ ക്ഷണികമായി സൃഷ്ടിച്ച് കാണിക്കാനും മറപ്പിക്കാനും അയാൾക്ക് കഴിവുണ്ടെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ മുതുകാടും മറ്റും കാണിക്കുന്ന മാജിക് അല്ല. അവരൊന്നും അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടുന്നില്ല. അവർ കാണിക്കുന്ന ഇന്ദ്രജാലത്തിനൊക്കെ അവർക്ക് വിശദീകരണങ്ങളുണ്ട്. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. മാജിക്കാണ്. ഇന്ദ്രജാലത്തെ കുറിച്ച് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ഇന്ദ്രജാലം കാണിക്കുന്നതിന് കഴിവുള്ള ആൾക്കാർ മുമ്പ് ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഉണ്ടായിരിക്കാം. കൈയടക്കമല്ല, ഒളിച്ചു വച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഈ ചില ആൾക്കാർ ഇങ്ങനെ എന്താണ് മോതിരമൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുമല്ലോ. മോതിരമൊക്കെ എടുത്ത് കാണിക്കുക എന്ന് വെച്ചാൽ കയ്യിൽ ഒതുങ്ങുന്ന സാധനം. കയ്യിൽ ഒതുങ്ങുന്ന സാധനം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാമെന്നുള്ള സാധനമാണ്. ആ വ്യക്തിയുടെ കൈയുടെ വേഗത കൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണിന് അത്രയും വേഗതയിൽ ചലിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് എന്താണ് നമുക്ക് അത്ഭുതമായി തോന്നുന്നു എന്നേ ഉള്ളൂ. കൈയടക്കമാണ്. അതിനപ്പുറം അതിനകത്ത് ഒന്നുമില്ല. ഇന്ദ്രജാലം അതല്ല. കയ്യിലൊതുങ്ങാത്ത കാര്യം, ഒരാനെ കയ്യിലൊതുങ്ങാൻ പറ്റില്ല. ഒരാനെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നാൽ നമുക്കതിന് ഇന്ദ്രജാലം എന്ന് പറയും. ആന അവിടെ നിൽക്കണം, നമ്മൾ കാണണം. എന്നാലും അത് ഇന്ദ്രജാലമാണ്. അല്ലാതെ ജപ്പാന്റെ വാച്ചും മോതിരമൊക്കെ എടുത്ത് കാണിച്ചിട്ട് അത് ഇന്ദ്രജാലമല്ല, അത് കയ്യടക്കമാണ്, മാജിക്കാണ്. കയ്യിൽ ഒതുങ്ങാത്ത എന്തെങ്കിലും കാണിക്കണമെങ്കിൽ നോക്കും, പറയാം എന്താണ് അത് ഇന്ദ്രജാലമാണ്. ഇപ്പൊ പ്രപഞ്ചം അതുപോലെയാണ്, ആരുടെയും കയ്യിലൊതുങ്ങുന്ന ഒരു സാധനമല്ല. ഇതൊരു മഹേന്ദ്രജാലമാണ്, മഹാ ഇന്ദ്രജാലമാണ്. അപ്പൊ അത് എവിടെയാ സംഭവിക്കുന്നത്? എവിടെയാണ്? അറിവിൽ സംഭവിക്കുന്ന ഒരു മഹാ ഇന്ദ്രജാലമാണ്. അറിവാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഈ പ്രപഞ്ചം അറിവിലെ മഹാ ഇന്ദ്രജാലമാണെന്നുള്ളത് വരുന്നത് ബൗദ്ധ സമ്പ്രദായത്തിൽ നിന്നാണ്. അവരാണ് പറഞ്ഞത് വിജ്ഞാനമാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അതിനെ അദ്വൈതികൾ പരിഷ്കരിച്ചിട്ടാണ് എന്ത് പറഞ്ഞത്, അതിന് അദ്വൈതം എന്ന് വിളിച്ചത്. അപ്പോൾ അദ്വൈതി അതിൽ ഇത്രയും ഒരു പരിഷ്കാരം വരുത്തിയുള്ള നമ്മുടെ സ്ഥായിയായ ഒരു അറിവുണ്ട്, സ്ഥിരമായ ഒരു അറിവ് ഉണ്ട്. അത് വെറും ഒരു ശൂന്യതയിൽ നിന്നല്ല, അല്ലെങ്കിൽ ക്ഷണികമായ വിജ്ഞാനത്തിൽ നിന്നല്ല, സ്ഥായിയായ ഒരു അറിവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രജാലമാണെന്ന് പറയുമ്പോൾ അത് ബൗദ്ധ സിദ്ധാന്തമല്ല, അദ്വൈത സിദ്ധാന്തമല്ല, മഹേന്ദ്രജാലം തന്നെ. ബൗദ്ധന്മാരും പറയുന്നത് മഹേന്ദ്രജാലമാണ്. വിജ്ഞാനത്തിൻ്റെ വിവിധ ആകാരങ്ങളെന്നാണ്, വിവിധ രൂപങ്ങളെന്നാണ് പറയുന്നത്. അത് ഭ്രമമാണെന്നുള്ളത് അവർ സമ്മതിക്കും. ഇതൊരു വിജ്ഞാനത്തിൽ സംഭവിക്കുന്ന ഒരു ഭ്രമമാണ്. അതിനവർ രണ്ടായി പറയും, ആലയ വിജ്ഞാനവും പ്രവൃത്തി വിജ്ഞാനം. രണ്ടു തരത്തിൽ വിജ്ഞാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ നിരന്തരം അഹം എന്നിങ്ങനെ ഒരു വിജ്ഞാനം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വിജ്ഞാനത്തിൻ്റെ ഒരു ഒഴുക്കാണ് വിജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്. ബാഹ്യമായി എന്ത് ചെയ്യുന്നു, വിജ്ഞാനം ഈ നാനാരൂപത്തിൽ ഇരിക്കുന്നു. അദ്വൈതി പറയുന്ന ഒരു വിജ്ഞാനം തന്നെ സ്ഥായിയായിരിക്കുന്നു അറിവ്. ആ പക്ഷമാണ് ഗുരു സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ മറുപക്ഷത്തേക്ക് വരുമ്പോൾ അത് ബൗദ്ധപക്ഷം. എന്താണ് ആ വിജ്ഞാനത്തിൽ തന്നെയുള്ള ഭ്രാന്തിയാണ് ഈ കാണുന്നത്? എന്താ മാനാ ഉല ഗുരുവായി ഗുരുവായി നിന്നിടുന്നു, വിജ്ഞാനം തന്നെയാണ് ഇങ്ങനെ അറിവിലും പ്രകൃതി സ്വരൂപമാകും. ഇതെല്ലാം പറയുന്നത് സ്ഥായിയായ ഒരു വിജ്ഞാനത്തിൽ എന്താണ് ഈ നാനാരൂപത്തിലുള്ള വിജ്ഞാനങ്ങൾ പ്രകടമാകുന്നു എന്ന് പറയുന്ന അദ്വൈതം. അതാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ അത് ഈ പറയുന്നതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് ട്രഡീഷണൽ അല്ല, സാമ്പ്രദായികമായ ഒരു രീതിയിലല്ല ഗുരു പറയും. എന്നാൽ സാമ്പ്രദായികത അതിനകത്തുണ്ട്. എന്താണ് അറിവിൽ ഇത് നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ അറിവെന്ന് പറയുന്നത് സാമ്പ്രദായികമായ അറിവ് തന്നെയാണ്. പക്ഷെ അതിനെ സമാവിഷമായ എന്നിങ്ങനെ വേർപിരിക്കുമ്പോൾ അത് ഒരു വിശേഷമായ പ്രക്രിയയാണ്. അത് വാസിഷ്ഠത്തിൽ നിന്നും വാസിഷ്ഠത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഗുരു വികസിപ്പിച്ചെടുത്ത ഒരു പ്രക്രിയയാണ്. അതിനും വാസിഷ്ഠത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട്. ഇപ്പോ ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പറയുന്നതിൽ ഒരു വിരോധാഭാസമുണ്ട്. ഭ്രമകലയാൽ അഖിലം പ്രമേയമാണ്. ഇത് അദ്വൈതികൾ എപ്പോഴും നേരിടുന്ന ഒരു വൈരുദ്ധ്യമാണ്. അത് തന്നെ ഗുരു ഇവിടെയും പറഞ്ഞിരിക്കും. പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമേയുടെ വിഷയം. പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ അനുഭവം. പ്രമാ എന്ന് പറയും പ്രപൂർവത്തിലുള്ള മാങ് മാനി മാധാതുവം. അതിൽ നിന്നും കർമ്മണീയ അചോയത് വീദ്യതി ഗുണം പ്രമേയം എന്ന് വരും. സംസ്കൃത ശബ്ദമാണ് പ്രമേയുടെ വിഷയം. യഥാർത്ഥമായ അനുഭവത്തിൻ്റെ വിഷയം എന്നാണ് എൻ്റെ അർത്ഥം. വ്യാഖ്യാനങ്ങളെല്ലാം അറിവിൻ്റെ വിഷയം എന്നുള്ള രീതി പറഞ്ഞു. കാരണം ആ ശബ്ദത്തിലേക്ക് എന്ന എൻ്റെ അർത്ഥം മനസ്സിലാക്കിയൊരു വളരെ ചുരുക്കമാണ്. എന്താണ് പ്രമേയം എന്ന് പോലും പലർക്കും അറിയത്തില്ല. പ്രമേയുടെ വിഷയമാണ് പ്രമേയം എന്നുള്ള അർത്ഥം പോലും സാമാന്യർത്ഥം. ഈ പദാർത്ഥത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ലിറ്ററൽ മീനിങ് പദാർത്ഥം വാക്യാർത്ഥം അത് കഴിഞ്ഞു വേണം നമ്മൾ നമ്മുടെ ബുദ്ധിക്കസർത്തുകളിലും വ്യാഖ്യാന സാമർഥ്യത്തിലും ഒക്കെ പോകേണ്ടത്. അവിടെ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വ്യാഖ്യാനിച്ചിട്ട് എന്താ കാര്യം? പ്രമേയം എന്തെന്നറിയാതെ പിന്നെ ഒരുപാട് വ്യാഖ്യാനം കഴിഞ്ഞു വെച്ചു. ആ വ്യാഖ്യാനത്തിനൊക്കെ എന്ത് പേരിട്ട് വിളിക്കും? പ്രമേയം അഖിലം പ്രമേയമാണ്, എല്ലാം പ്രമയ്ക്ക് വിഷയമാണോ എന്ന് പറയും. യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു. അത് ശരിയാണല്ലോ. ഇപ്പോൾ ഇത് പുസ്തകം പുസ്തകം എന്ന് പറയുന്നത് എൻ്റെ യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമാണ്. ഇതിന് ഞാൻ പറയുന്നു ഇത് അറിവ്. അറിവെന്ന് പറയുന്നത് എൻ്റെ യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമാണ്. അഖിലവും പുസ്തകമായാലും ശരി അറിവായാലും ശരി നമ്മുടെ യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമാകുന്നു രണ്ടും. എന്നുവെച്ചാൽ സമയം വിഷമയും അതാതിൻ്റെ വിശേഷ ശക്തികളോടുകൂടി നമ്മുടെ യഥാർത്ഥ അനുഭവത്തിന് വിഷയമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ വൈരുദ്ധ്യം വരുന്ന എവിടെയാണ്? ഇതിന് കാരണം ഭ്രമകലയാണ്, ഭ്രമശക്തിയാണ്. ഇത് പരസ്പര വിരുദ്ധമായതാണ് എന്ന് നമുക്ക് തോന്നും. എന്തുകൊണ്ട്? ഭ്രമം കൊണ്ട്, ഭ്രമമെന്ന് പറയുന്നൊരു അറിവാണ്. ഭ്രമം അറിവിൻ്റെ വിഷയത്തെയും ഭ്രമമെന്ന് പറയും. അപ്പൊ ഭ്രമം കൊണ്ട്, ബ്രഹ്മാനുഭവം കൊണ്ട് ഒന്ന് യഥാർത്ഥ അനുഭവത്തിന് എങ്ങനെ വിഷയമാകും? രണ്ടും പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളാണ്. ഭ്രമം കൊണ്ട് വിഷയമാകുന്ന ഭ്രമത്തിൻ്റെ വിഷയം. ഉദാഹരണം, മുത്തുച്ചിപ്പിയിൽ വെള്ളിയെ കാണുന്നു. മുത്തുച്ചിപ്പി കിടന്ന സ്ഥലത്ത് നമ്മൾ വെള്ളിയെ കണ്ടു. മുത്തുച്ചിപ്പിയെ കണ്ടില്ല, വെള്ളിയെ കണ്ടു. അത് ഭ്രമം. ഭ്രമയ്ക്ക് വിഷയമായത് എന്താണോ വെള്ളിയാണ്, അത് യഥാർത്ഥമല്ല. മുത്തുച്ചിപ്പിയെ മുത്തുച്ചിപ്പിയായി കണ്ട് അത് യഥാർത്ഥമായ അറിവാണ്. അവിടെ കണ്ട ആ ചിപ്പി എന്ന് പറയുന്നത് പ്രമേയമാണ്. നമുക്കൊരു ഭ്രമജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷയം എപ്പോഴും എന്താണ്? ഭ്രമവിഷയമായിരിക്കും, യഥാർത്ഥമായിരിക്കും, അയഥാർത്ഥമായിരിക്കും. ഭ്രമ അനുഭവത്തിൻ്റെ വിഷയം അയഥാർത്ഥമായിരിക്കും. പ്രമേയമാകണമെങ്കിൽ എന്ത് വേണം? യഥാർത്ഥമായ അനുഭവം ഉണ്ടായാലേ അതിന് നമുക്ക് പ്രമേയം ഉണ്ടാകത്തുള്ളൂ. അതിന് വിഷയമായി വസ്തുക്കളെ നമുക്ക് പ്രമേയമെന്ന് പറയാൻ കഴിയും. ഭ്രമം കൊണ്ട് പ്രമേയം ഉണ്ടാകുന്നതിന് വിരോധാഭാസമാണ്. അങ്ങനെ നമുക്ക് തോന്നണമെങ്കിൽ പ്രമേയത്തിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കണം. പ്രമേയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അനുഭവത്തിൻ്റെ വിഷയമാണ് എന്നുള്ള അർത്ഥം മനസ്സിലാക്കണം. പദാർത്ഥം അറിഞ്ഞിരിക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നുന്നത്. ഭ്രമം കൊണ്ടെങ്ങനെ സർവവും പ്രമേയമാകും? ഇവിടെ പ്രമേയം എന്ന് പറയുന്നത് അഖിലം സർവത്തെയും പറയുകയാണ്. അത് പുസ്തകമായാലും ശരി അറിവായാലും ശരി സർവവും നമുക്കെന്താണ്? പ്രമേയമാണ്. പ്രമേയമാണെങ്കിൽ ഭ്രമ വേണം. ഇവിടെ പറയുന്നത് എന്താണ്? ഭ്രമകലയാൽ ഭ്രമം കൊണ്ട് പ്രമേയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ്? അത് അദ്വൈതത്തിൻ്റെ രീതിയിൽ വിശദീകരിക്കുമ്പോഴേ മനസ്സിലാകും, അല്ലാതെ അത് സാധാരണഗതിയിൽ മനസ്സിലാക്കും. കാരണം ഇനി പറയുന്നുണ്ട് എന്താണ്? മതിമുതലായ മഹേന്ദ്രജാലം. മൊത്തത്തിൽ അത് നോക്കിയാൽ ഇതൊരു ഇന്ദ്രജാലവുമാണ്, ചെയ്ത ഒരു ഭ്രമവുമാണ്. പിന്നെ അടുത്ത് പറയുന്നു മതിമുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാന്ന്. ഇതൊക്കെ മാറിയും വേണം എന്നടുത്ത് പറയും, രണ്ടും പറയും. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഭ്രമം കൊണ്ട് ഇതെല്ലാം പ്രമേയമായിരിക്കുന്നു, ഇതെല്ലാം പരസ്പരം യോജിക്കണം. ബുദ്ധിമുതലായ മഹേന്ദ്രജാലമാണെന്ന് പറഞ്ഞു, ബുദ്ധിമുതലായ മാറണമെന്ന് പറഞ്ഞു. ഈ ബുദ്ധിമുതലായ സർവവും എന്താണ്? ഭ്രമം കൊണ്ടുണ്ടാകുന്ന പ്രമേയങ്ങളാണെന്ന് പറഞ്ഞു. ഇതെല്ലാം അദ്വൈതത്തിൽ മാത്രമേ യോജിപ്പിക്കാൻ പറ്റൂ. മറ്റൊന്നും ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ എളുപ്പമല്ല. ശരി.